എന്ന് പറയുന്നതൊക്കെ പഴയ കാലത്തേക്കാണ്. പഴയ കാലത്തെ കാര്യങ്ങളല്ലേ. പഴയ കാലം എന്ന് പറഞ്ഞൊഴിയാൻ പറ്റില്ല, കാരണം ഖുർആൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. നബിചര്യ എന്ന് വെച്ചാൽ നബിയുടെ ജീവിത രീതി പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. മുസ്ലിങ്ങൾ അതിനെ അനുകരിക്കണമെന്നാണ്, അതനുസരിച്ച് ജീവിക്കണമെന്നാണ്. അപ്പൊ പഴയ കാലം കൊണ്ട് തീരത്തില്ല. യുദ്ധം, യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോഴും ഇന്ന് ഈ മുസ്ലിങ്ങളിൽ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നവർ അവർക്കിതിൻ്റെ പോരായ്മകൾ അവർക്ക് മനസ്സിലാവും. ആർക്കും മനസ്സിലാവും. അപ്പൊ അവർ പറയും യുദ്ധം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തേക്ക് വേണ്ടിയിട്ടാണ്. അന്നത്തെ സന്ദർഭത്തിൽ യുദ്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുഹമ്മദിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതും നടക്കില്ല, കാരണം സൂറ 3 അധ്യായം 3 അതിൽ പറയുന്നുണ്ട്, പിന്നെ 9 പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മുഴുവനും അല്ലാഹുവിൻ്റെതായി തീരുന്നത് വരെ നീ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ യുദ്ധം ചെയ്യണം. ഇത് ഖുറാനിൽ തന്നെ പറയുന്നതാണ്, വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. നബി ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്നാണെന്ന് ഇന്ത്യയെ കുറിച്ച് പറയും. അവിടെയും എത്തിച്ചേരണമെന്ന് പറയുന്നുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ കച്ചവടത്തിനായി പല ഭാഗങ്ങളിലും പോകാറുണ്ട്. അറേബ്യൻ നാടുകൾ മാത്രമല്ല, അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളെ കുറിച്ചും അവർക്ക് അറിയുണ്ടായിരുന്നു. അമേരിക്കയെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അവരെ അറിയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എന്നർത്ഥം. അപ്പോ മതം ഇസ്ലാമാകുന്നത് വരെ യുദ്ധം ചെയ്യണമെന്നാണ് യുദ്ധമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ആ കാലം മാത്രം കൊണ്ട് യുദ്ധം തീരൂ? ആ ഒരു കാലം കൊണ്ട്, നബിയുടെ കാലം കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഖലീഫമാരുടെ കാലം കൊണ്ടോ യുദ്ധം അവസാനിക്കൂ? അപ്പോൾ യുദ്ധം, ആ കാലത്തെ യുദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, ലോകം മുഴുവൻ ഇസ്ലാമായി തീരുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ ലോകം മുഴുവൻ ഇസ്ലാമായി തീർന്നാൽ യുദ്ധം തീരുമോ? തീരൂ. ലോകം മുഴുവൻ ഇസ്ലാമായി തീർന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്താണ് ഷിയ സുന്നി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിയ എന്ന് പറയുന്ന ഇറാനിന്, സൗദി എന്ന് പറയുന്ന സുന്നി വഹാബികളാണ്. ഇപ്പൊ ഇവരൊക്കെ പല എഗ്രിമെന്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും എത്രയോ കാലങ്ങളായി ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം, ഇറാഖ് ഇറാൻ എത്ര കാലം നിന്ന് യുദ്ധം. ഷിയ മുസ്ലിങ്ങളാണെന്ന് അവർ പറയുന്നു, പക്ഷേ സുന്നികൾ അവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നേയല്ല. അവരും ഇതുപോലെ നമസ്കരിക്കുന്നു. അവർ എന്താണ്, അവർക്ക് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നു, ഖുറാൻ ചൊല്ലുന്നു, ഒക്കെ ഉണ്ടെങ്കിലും അവരെ മുസ്ലിമായി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ലോകം മുഴുവൻ മുസ്ലിമായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മതം വരിക എന്ന് പറഞ്ഞാൽ അത് ഷിയ വരുമോ സുന്നി വരുമോ? ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ അതിൽ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന സൂഫികൾ പല ഗ്രൂപ്പുകൾ വേറെയും ഉണ്ട്. ഇതിലേതായിരിക്കും? അപ്പോൾ ഈ എല്ലാവരുടെയും മതം അല്ലാഹു ആകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറയുന്ന ആറാം നൂറ്റാണ്ടിലെ യുദ്ധത്തെക്കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഈ ഈ മതം എത്ര കാലം നിൽക്കുമോ അത്രയും കാലം യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ മനുഷ്യന് യുദ്ധം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു സ്ഥിതി വരും. അതാണ് പ്രശ്നം. അല്ലാതെ ആ കാലത്തിലേക്കുള്ള ഒരു നന്മയാണ് യുദ്ധം എന്ന് പറയാൻ പറ്റും. ആശയപരമായിട്ടാണെങ്കിലും അതിന് 600 വർഷം മുമ്പേ ക്രിസ്തു പറഞ്ഞു എന്താണോ, വാളെടുക്കുന്നവൻ വാളാൽ. അതിനെ അവഗണിച്ചിട്ടാണ് മുഹമ്മദ് വാളുകൊണ്ട് ഇറങ്ങിയത്. വാളുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടത് മുഹമ്മദ് മാത്രമല്ല, മുഹമ്മദിന് ശേഷം വന്ന ഖലീഫമാരെല്ലാം. ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് എന്താണ്, മുഹമ്മദിന് ഒരു ജൂതശ്രീ വേഷം കൊടുത്തെന്നാണ്. ഇപ്പൊ ഒരു ജൂതശ്രീ വേഷം കൊടുക്കണമെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്തിരിക്കണം? ജൂതശ്രീയുടെ അടുത്ത് പോയിരിക്കണം. ഒരു വേഷം കൊടുക്കാൻ കാരണമുണ്ട്, കാരണം ഒത്തിരി ജൂത ഗോത്രങ്ങളെ നശിപ്പിച്ച് പുരുഷന്മാരെ മുഴുവൻ വെട്ടിക്കൊന്ന് സ്ത്രീകളെ അടിമകളാക്കി, ലൈംഗിക അടിമകളാക്കി, കുട്ടികളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ്. അപ്പൊ വിചാരിക്കും അതൊക്കെ അന്നത്തെ കാലമല്ലേ, അന്നത്തെ കാലം തന്നെ നന്നല്ല ഇന്നും താലിബാനും ISI ഒക്കെ ചെയ്യുന്ന അത് തന്നെ. ഇറാഖിന്റെയൊക്കെ ഗ്രാമങ്ങളിൽ പോയി യസീദി എന്ന് പറയുന്ന അവിടെ ഒരു വിഭാഗമുണ്ട്, ഒരു പ്രത്യേക മതവിഭാഗം, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നവരാണ്. അവിടെ പോയി അവിടെ ആണുങ്ങളെയൊക്കെ വെട്ടിക്കൊന്നിട്ട് പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോയി മാർക്കറ്റിൽ വിറ്റ് മുസ്ലിങ്ങൾക്ക് തന്നെ വിൽക്കുന്നു, ലൈംഗിക അടിമകളാക്കുന്നു, ഇന്നും ചെയ്യുന്നു. എന്തുകൊണ്ടാണോ ഇത്? നബി ചെയ്തത് കൊണ്ടാണോ? നബി ചെയ്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനൊരു യസീരി പെൺകുട്ടിയുടെ കഥ മലയാളത്തിൽ തന്നെ ഉണ്ട്. അവൾ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടങ്ങളും വായിച്ച് നമ്മൾ കരഞ്ഞു പോകും. ലൈംഗിക അടിമയാക്കുക എന്ന് വെച്ചാൽ അവര് എത്രയോ കാലം കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു പെണ്ണെന്ന് വെച്ചാൽ ഒരുപാട് കൈകൾ മാറി മാറി മാറി പോവുകയാണ്. ഒരാൾ വാങ്ങി ഒരു മാസം രണ്ടു മാസം കൈ വെച്ചിട്ട് വേറൊരുത്തന്നെ വിൽക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ പല പല കൈമാറി മാറി മാറി മാറി ചത്തുപോയാൽ എടുത്ത് കളയും. ഇത് നബി തുടങ്ങി വെച്ചാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ജൂതശ്രീ വിഷം കൊടുത്തു. ആ വിഷം കഴിച്ച് ക്രമേണ മരിച്ചു എന്നാണ് ഈ ആധികാരികമായ ജീവിതത്തിൽ തന്നെ മുസ്ലിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നു, മറ്റേ ശത്രുക്കൾ എഴുതിയല്ല. ഇസ്ലാമിക ചരിത്രകാരന്മാരെ തന്നെ അത് സമ്മതിക്കുന്നതാണ്. ഇനി മുഹമ്മദിൽ അത് തീരുന്നില്ല. മുഹമ്മദിന് ശേഷം, മുഹമ്മദ് മയ്യത്തായതിനു ശേഷം പിന്നെ വന്നതാണ് അബൂബക്കർ, അടുത്ത ഖലീഫ രാജാവ്. അപ്പം അവിടെ ഒരു സാമ്രാജ്യമായി മക്കയൊക്കെ കീഴടക്കി ആ പ്രദേശങ്ങൾ മുഴുവൻ സ്വാധീനത്തിലാക്കി ആ സമയത്ത് രാജാവായാണ് അബൂബക്കർ. ഇയാളെ അവസാനം അത് തമ്മിലുള്ള തർക്കത്തിന് ആരോ വിഷം കൊടുത്തു, ആണ് അയാൾ വിഷം കഴിച്ചാൽ മരിക്കുന്നത്. ഇതും അവരുടെ ചരിത്രത്തിൽ പറയുന്നതാണ്. അത് കഴിഞ്ഞ് അധികാരത്തിൽ വരുന്നതാണ് ഉമർ ഖലീഫ. ഈ ഉമറിനി എന്ത് ചെയ്തു, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവരെല്ലാം ചക്രവർത്തിമാരായി ഇരിക്കുമ്പോൾ തന്നെ ഉമറിനെയും വെട്ടിക്കൊന്നു. ഉമറിനെയും വെട്ടിക്കൊല്ലുക ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന ആളാണ് ഉസ്മാൻ. ഉസ്മാനും ഖലീഫയായി ചക്രവർത്തിയായിരുന്നു, പല യുദ്ധങ്ങളും നടത്തി ഇരിക്കുമ്പോൾ അയാളെ എന്ത് ചെയ്തു, അയാളുടെ വീട്ടിൽ കയറി മുസ്ലിങ്ങളെ തന്നെ വേറെ ആരുമില്ല വെട്ടിക്കൊന്നു. അതിന് ഉസ്മാനെ വെട്ടിക്കൊന്നു ഒരടിമയാണെന്ന് പറയുന്നുണ്ട്. അടിമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇസ്ലാം മത സ്വീകരിച്ചവരാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. അന്ന് ഈ മറ്റ് ഗോത്രങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ അടിമകളാക്കി കച്ചവടം ചെയ്യും. അവർ മുസ്ലിങ്ങളായാലും ശരി, അത് കഴിഞ്ഞ് പിന്നെ ഖലീഫ ചക്രവർത്തിയായി വരുന്നതാണ് അലി. ഈ അലിയെയും പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ ഇട്ട് വെട്ടിക്കൊന്നു. അത് മുസ്ലിങ്ങൾ തന്നെ. അപ്പം നോക്കുക, ആ പരമ്പരയിൽ തുടർച്ചയായിട്ട് വന്ന എല്ലാ ഖലീഫമാരെയും, ആ അതാണ് വാളെടുത്തവൻ, ഇവരെല്ലാവരും ഈ പറയുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരെല്ലാം മുജാഹിറുകളാണ്. മുജാഹിറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി ഹിജറ നടത്തുമ്പം അതിനോട് ഓടിപ്പോയ ആൾക്കാരാണ്. ഇവരെല്ലാം ഈ ഗോത്രത്തിൽപ്പെട്ടവരാണ്, ഖുറൈഷികളാണ്. നബിയുടെ കൂടെ ആദ്യമേ തന്നെ നബി പറഞ്ഞത് വിശ്വസിച്ച് അല്ലാഹുവാണ് ഖുർആൻ പറഞ്ഞതെന്ന് വിശ്വസിച്ച് കൂടെ പോയവരാണ് ഇവർ. ഈ നബിയുടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ്, ബനു ഖുറൈലയിലും ബദറിലും പല വലിയ വലിയ യുദ്ധങ്ങളുണ്ട്, യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്തവരാണ്. ഇവരെല്ലാം ഈ അധികാരസ്ഥാനത്തിരിക്കുമ്പം ഖലീഫമാരായിരിക്കുമ്പം ഒരു വലിയ സാമ്രാജ്യം കൊണ്ട ശേഷം ഇവരെയൊക്കെ കൊട്ടാരത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് വെട്ടിക്കൊല്ലുക ചെയ്തു മുസ്ലിങ്ങൾ. എന്തുകൊണ്ട് യുദ്ധം നബി തുടങ്ങി വെച്ചതാണ്? യുദ്ധം അല്ലെങ്കിൽ കൊള്ള, നബി എത്രയാ ചെയ്തത്? കണക്കനുസരിച്ച് എത്ര യുദ്ധം ചെയ്യുന്നു? 90 കുറച്ചൊന്നുമല്ല. ഇവിടെ കൃഷ്ണനും രാമനും ഒക്കെ ചെയ്ത പണി തന്നെ നബിയും ചെയ്തു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരൊന്നും ഇത്രയും ചെയ്തിട്ടുണ്ടോന്നുള്ള എങ്ങനെ, രാമായണം ഒക്കെ വായിച്ചിട്ടില്ല? ആ ഒരിക്കൽ ഇവിടെ വായിക്കണം, ഒത്തിരി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഖരദൂഷണന്മാരുമായിട്ടുള്ള യുദ്ധം കേട്ടിട്ടുണ്ട്? ബാലിയുമായിട്ടുള്ള യുദ്ധം, ഒളിച്ചിരുന്നുള്ള യുദ്ധം, ഗരില്ല യുദ്ധം കേട്ടിട്ടുണ്ട്? അങ്ങനെയൊക്കെ പല യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വംശം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഇവരെല്ലാം, ഇവരെല്ലാം ഈ അല്ലാഹുവിനെ പൂർണ്ണ, അല്ലാഹുവിനെയും നബിയെയും പൂർണ്ണമായും വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പിന്നെ നബി മരിച്ചു കഴിഞ്ഞപ്പം ഈ രാജപദവി എല്ലാവർക്കും കിട്ടിയത്. ഇതാ അവരുടെ ശത്രുക്കൾ പറയുന്നതല്ല, അവരുടെ തന്നെ ചരിത്രം പറയുന്നതാണ്. അവരെല്ലാം വിഷം കൊടുത്തോ വെട്ടിക്കൊന്നോ ഒക്കെ ചത്തു. പക്ഷെ അവരുടെ സാമ്രാജ്യം വികസിച്ചു. ഇവര് തമ്മിൽ അകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവരെ സാമ്രാജ്യം വികസിപ്പിക്കുന്ന യുദ്ധം, അത് വേറൊരു ഭാഗത്ത് നടക്കും. ഒരു ഭാഗത്ത് അത് നടക്കും, ഒരു ഭാഗത്ത് തമ്മിൽ യുദ്ധം ചെയ്യും. ഇത് രണ്ടും നടന്നുകൊണ്ടിരുന്നു. കാരണം ഇവര് യുദ്ധത്തിലേക്ക് ഇറങ്ങിയതിന് കാരണം എന്തുകൊണ്ട്? നബി അവരത് പഠിപ്പിച്ചുകൊണ്ടാണ്. അല്ല, ക്രിസ്തു പഠിപ്പിച്ച പോലെയാണെങ്കിലോ അവര് കുറച്ചു കാലമെങ്കിലും അതിൽ നിന്ന് വിട്ടു തന്നെ, കുറേയെങ്കിലും വിട്ടു തന്നെ. ഈ വ്യത്യാസം പഴയ നിയമം, പഴയ നിയമത്തിലും യഹോവ യാഹ്വ ഈ യഹൂദ ഗോത്രങ്ങളിൽ യഹോവ അല്ലാത്ത ദേവതകളെ ആരാധിച്ചവരെ ആ ഗോത്രങ്ങളോട് കൊല്ലാൻ പറയുന്നുണ്ട്. അവിടെ ഇതുപോലെ 500-600 പേരൊക്കെ വെട്ടിക്കൊന്നിട്ടുണ്ട് വേറെ ദേവതകളെ ആരാധിച്ചു. അത് പഴയ നിയമത്തിലും ഉണ്ട്, ഒരുപാട് കൊലപാതകങ്ങളും അത് ഇതുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ക്രിസ്തു വന്നതിന് ശേഷം പറഞ്ഞു അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. സ്നാപക യോഹന്നാൻ വന്നതോടുകൂടി അത്തരം കൊലപാതകങ്ങളും അതും ഇതുമെല്ലാം അവസാനിപ്പിച്ചു. ഇനി അത് വേണ്ട, ഇനി എൻ്റെ ഉപദേശം ഇതാണ്, വാളെടുക്കണ്ട, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ആ നയം ഇനി വേണ്ട. സമാധാനം പറഞ്ഞു, അതാണ്. അപ്പൊ സമാധാനം വീണ്ടും ക്രിസ്തു കൊണ്ടുവന്നു യഹൂദരുടെ ഇടയിൽ തന്നെ. ജോഗ്യം വീണ്ടും യുദ്ധം നടന്നില്ല, കാരണം എന്തുകൊണ്ട്? ഈ പ്രമാണങ്ങൾ അവിടെ കിടക്കുകയാണ്, അതി പിടിച്ചുകൊണ്ട് വീണ്ടും ആൾക്കാർ യുദ്ധം ചെയ്യും. ഇത് കിടന്നാലുള്ള കുഴപ്പം അതാണ്. ക്രിസ്തു ഈ സമാധാനം പറഞ്ഞ് കുറെ പേരൊക്കെ സ്വീകരിച്ച്, ഋഷ്യന്മാരൊക്കെ സ്വീകരിച്ച്, അവരെ പിടിച്ച് ക്രൂശിച്ചു, ക്രിസ്തുവിനെ ക്രൂശിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വീണ്ടും കുരിശുയുദ്ധങ്ങളും മറ്റും നടന്ന എന്തുകൊണ്ട്? പഴയ നിയമം അവിടെയുണ്ട്. അപ്പൊ ഇനി എന്താണ് ഖുർആൻ അതിനെ ഇന്ന് സമാധാനം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു വച്ചാലും ഈ ഖുർആനും അതിൻ്റെ വരികളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും കിടക്കുന്നിടത്തോളം കാലം ഏത് സമയം എന്തുവരാം? വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടാം. ഇതിനാണ് അങ്ങനെയാണ് ഈ വഹാബിസം വരുന്നത് സൗദിയിൽ. വഹാബിസം എന്ന് പറയുന്നത് എന്താണ്? അന്ന് നബി ചെയ്തതുപോലെ ജീവിക്കണം, ചെയ്യണം. നബി എന്താ പറഞ്ഞത്? സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക എന്നുവെച്ചാൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യണം. അതാണ് ഇവിടെ നിന്ന് ആൾക്കാർ ISIS ചേരാൻ പോകുന്നു. ഇവിടേക്കുള്ള സത്യനിഷേധികളാണ്, പിന്നെ മറ്റൊന്ന് വിഗ്രഹാരാധനാണ്, ബഹുദൈവ വിശ്വാസികളാണ്. ഇവരോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാഹു. നബി അതാ ചെയ്തത്. അപ്പൊ നമ്മൾ വീണ്ടും പഴയ രീതി ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത്. കാരണം അതാണ് യഥാർത്ഥ ഇസ്ലാം, അതാണ് ഈ തീവ്രവാദം നടക്കുന്നത്. അപ്പൊ അവര് യഥാർത്ഥ ഇസ്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്, ISIS താലിബാനും ഇതൊക്കെ. എന്തുകൊണ്ട് അതിന് വരുന്നു? യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറെ മുസ്ലിങ്ങൾ മനപരിവർത്തനം വന്ന് ഇനി യുദ്ധമൊന്നും വേണ്ട, ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നു, ഇവിടെ യുദ്ധം ശരിയാകില്ല എന്നൊക്കെ വിചാരിച്ചാലും ഒരു വിഭാഗം എന്തു പറയും? നമ്മുടെ പ്രമാണമുണ്ട്. ഏത്? ഏതാണോ പ്രമാണം? ഏതാണോ പഴയ നിയമം? പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ, അതിന്റെ തസ്വീറുകൾ, വ്യാഖ്യാനം, ഹദീസുകൾ, നബിചര്യ, ഇതൊക്കെയാണ് പ്രമാണം. ഇതിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും ജീവിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അവിശ്വാസികളോട് യുദ്ധം ചെയ്യണം. ഇവരെ ഒരാളിനൊക്കെ പോയി അവിശ്വാസികളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. അതിനെ മുസ്ലിങ്ങൾ ചോദ്യം ചെയ്ത് അവരെയും കൊല്ലും. അപ്പോൾ അവർ കണക്കാക്കുന്ന എന്താണ്? അവർ മുനാഫിക്കുകളെന്നാണ്, കപട വിശ്വാസികളെന്നാണ്. ഇതവരംഗീകരിക്കുന്നില്ല. ശരിയായി ഉള്ള ഇസ്ലാമിനെ അവർ അംഗീകരിക്കില്ല. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് മരിക്കാം, മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഈ നബിക്ക് ശേഷം വന്ന ഖലീഫമാരെല്ലാം എല്ലാം വെട്ടിക്കൊന്നു. പക്ഷെ അവിടെയൊക്കെ ഈ ചരിത്രകാരന്മാരെന്താ പറയുന്നത്? അവർ അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് വന്നു, അല്ലാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ വിഷം കൊടുത്ത് കൊന്നാലും അടിച്ചു കൊന്നാലും വെട്ടിക്കൊന്നാലൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? അവർ പോകുന്ന എവിടേക്കാണ്? അല്ലാഹുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാലോ മുത്തുകൾ കൊണ്ടുള്ള കട്ടിലുകളുണ്ട്, കിടന്നാൽ മതി, ജോലിയില്ല, വേർക്കില്ല. അവിടെ ഇഷ്ടംപോലെ സുന്ദരിമാരുണ്ട്, മദ്യമുണ്ട്, ഇത് രണ്ടും അവിടെ ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ കുടിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കുക. ഇത് ഒരു സാധാരണ മുസ്ലിം അത് വിശ്വസിക്കുന്നു. സാധാരണ മുസ്ലിം വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കിട്ടിയവർ, ഇവിടെ നിന്ന് ഐ എസ് എൽക്ക് ചേരാൻ പോകുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. തീവ്രവാദം പ്രചരിപ്പിച്ചതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി ഓടിപ്പോയ, കേസെടുക്കുമെന്ന് പറഞ്ഞ് ഓടിപ്പോയ സക്കീർ ഹുസൈൻ, അയാളൊരു ഡോക്ടറാണ്. ട്വിൻ ടവറിൽ പ്ലെയിൻ കൊണ്ടുവന്ന് ഇടിച്ചത് ഒരു പൈലറ്റാണ്. പിന്നെ കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഐ എസ് സി ചേർന്ന് ചെയ്യുമ്പോഴോ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ? ഇവരൊക്കെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ തയ്യാറാവുന്നു? നബി പറഞ്ഞ അതുപോലെ ചെയ്യണമെന്ന്. എന്തുകൊണ്ടവർ തയ്യാറാവുന്നു? ഇതാണ് വിശ്വാസം. വിശ്വാസം എന്നുള്ളിടത്ത് അവിടെ റീസൺ, യുക്തിയൊന്നും വർക്ക് ചെയ്യത്തില്ല. ആ വിശ്വാസം എന്ന് പറയുന്നത് തീവ്രമായ വിശ്വാസം. ഇത് വിശ്വാസം, ആത്മീയതയിൽ വിശ്വാസത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. ചില ആത്മീയ വിശ്വാസങ്ങളിലാണ് ആത്മീയമായി ആൾക്കാർ ജീവിക്കുന്നത്, വിശ്വാസങ്ങളിലാണ്. തെളിവിൻ്റെ ആവശ്യമില്ല, വിശ്വാസത്തിൽ. അത് ഒരാളുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് ജീവിക്കാം. പക്ഷെ എന്തിനെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തിനെ വിശ്വസിക്കുന്നു? എന്തിനു വേണ്ടി വിശ്വസിക്കുന്നു? അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ല, ഇപ്പം അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് അയാൾ ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു? മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം വരുത്താതെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ആരുടെയും സമാധാനം നശിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മതം അല്ലാഹു ആവുന്നത് ഒരാൾ ആരോടും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. കവട വിശ്വാസികളോടും സത്യനിഷേധികളോടും അവർ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ഓക്കെ, അതുകൊണ്ട് ആർക്കും ദോഷമുണ്ട്, അവർക്കും ദോഷമുണ്ട്. പക്ഷെ അവിടെ ജിഹാദ് എന്ന് പറയുകയും അത് വാളെടുത്തുള്ള യുദ്ധം എന്ന് പറയുകയും എന്ന് പറയുമ്പോൾ അതിലങ്ങ് വിശ്വസിക്കുക. എന്തുകൊണ്ടവർ വിശ്വസിക്കുന്നു? ഇത് ദൈവം പറഞ്ഞതാണ്. നബി എന്ന് പറയുന്നത് എന്താണ്? അല്ലമീൻ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ എന്താണോ? സത്യസന്ധൻ ആണെന്നാണ്. സത്യസന്ധനായ നബി പറഞ്ഞാണ്, അത് സത്യമാണ്. അതീ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മീയത. അപ്പൊ യുദ്ധം ചെയ്യണം, ജിഹാദ്. നബിയോട് ചോദിക്കുന്നു, ഈ ജിഹാദ് എത്ര തരത്തിലുണ്ട്? നബി പറയും, ജിഹാദ് രണ്ട് തരത്തിലുണ്ട്. എന്നുവെച്ചാൽ സ്ത്രീകളുടെ ജിഹാദും പുരുഷന്മാരുടെ ജിഹാദും. അപ്പൊ ഈ സ്ത്രീകളുടെ ജിഹാദ് എന്ന് വെച്ചാൽ എന്താണ്? ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഇവിടെ ഇത് വാക്കുകളൊക്കെ പറയുമ്പോൾ തിരിഞ്ഞു പോകും. ഉംറ എന്നാണെന്ന്? ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി വിസിറ്റ് ചെയ്ത് വരിക, ഏത് സമയം പോകാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക സമയത്ത് അവിടെ പോവുക. ഉംറ എന്ന് പറയുന്നത് മുസ്ലിമിന് കമ്പൽസറി അല്ല, ഹജ്ജ് കമ്പൽസറിയാണ്. ഒരു മുസ്ലിമിന് ഹജ്ജ് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ഉംറയെങ്കിലും നിർവഹിക്കണം. എന്നുവെച്ചാൽ അവിടെ പോയി വലത് വെച്ചിട്ടെങ്കിൽ പോന്നാൽ മതി, ഏത് സമയം പോവാം. ഇത് സ്ത്രീകളുടെ എന്താണ് ജിഹാദ്? അവിടെ യുദ്ധമില്ലല്ലോ. പക്ഷെ പ്രത്യേകം പറയുന്നുണ്ട് പുരുഷന്മാരുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വാളെടുത്ത് യുദ്ധം ചെയ്യണം. അല്ല പിന്നെ എങ്ങനെ ഈ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ശരിയാവും? മതം അല്ലാഹുവിൻ്റെതാകുന്നത് വരെ മുസ്ലിം യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാവരോടും ഒപ്പം യുദ്ധം ചെയ്യണം. ശത്രു ഇല്ല അവിടെ, ശത്രു അവിടെ ഇല്ല. ഇത്രയേ ഉള്ളൂ. എന്താണ് മതം? അല്ലാഹുവിൻ്റെ മതമാവണം ലോകം മുഴുവൻ. അവരറിയുന്ന ലോകം മുഴുവൻ, കൂടുതലറിഞ്ഞ ആ ലോകവും, പിന്നെ കൂടുതലറിഞ്ഞ ആ ലോകം അറിവിനുണ്ട്. യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവൻ, അവിടെയാണ് വിശ്വാസം. അതായത് ഹിംസാത്മകമായ പ്രവൃത്തിയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം, അത് വലിയ അപകടകരമാണ്. അത് സമൂഹത്തിന്റെ സമാധാനം കളയുന്നതാണ്. അതാണ്. അപ്പോ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം വരുന്നു എന്നുള്ള ചോദ്യം വരും. എന്തുകൊണ്ട് മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കുന്നു? ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ അവര് എന്താണ് ഇത് റീസണബിളായി ചിന്തിക്കുന്ന ഒരാൾ, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരാൾ എന്താണ് ഒരു മനുഷ്യൻ പറയണം ദൈവം അള്ളാഹു എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചായൊക്കെ മനസ്സിലാവും. ഈ പറയുന്നൊക്കെ എന്താണോ അയാളുടെ ഒരു വിഭ്രാന്തിയാണോ, പറഞ്ഞയാളുടെ വിഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വിദ്യാഭ്യാസം നേടിയവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം വരുന്നു? അവരുടെ ബുദ്ധി എന്തുകൊണ്ട് അങ്ങനെയായി? അങ്ങനെ എന്തുകൊണ്ട് അവരുടെ ബുദ്ധി അങ്ങനെയായി? അവരുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം അങ്ങനെ പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. അതവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. നിങ്ങളെ ബ്രെയിനിന്റെ ഓരോ ഭാഗം അങ്ങനെ പ്രവർത്തിക്കുന്ന അതനുസരിച്ചാണ് നിങ്ങളുടെ ചിന്താഗതികളെല്ലാം വരുന്നത്. അപ്പോ ആൾക്കാർ ഇങ്ങനെ തുള്ളി പറയുന്നില്ലേ ഓരോ കാര്യങ്ങൾ, അല്ലേ? എന്നില് ഇന്ന ദേവം കൂടിയിരിക്കുകയാണ്, ഇന്ന ദേവി കൂടിയിരിക്കുകയാണ്, ഇതെന്റെ വെളിപാടാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയുന്നില്ലേ? എന്താ അവരങ്ങനെ പറയുന്നത്? അത് തന്നെ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? എന്തുകൊണ്ട്? അതവരെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ആ ബ്രെയിനിന്റെ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ ബുദ്ധി പ്രവർത്തിക്കുന്നതാണ്. അതാണ് പ്രശ്നം. അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. ഉപദേശിച്ചൊന്നും മാറ്റാൻ പറ്റില്ല. ഇവരെല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്ത് അവിടെ മരിക്കുന്നു. കാരണം ആ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് മാറ്റാൻ കഴിയില്ല. സാറിന് പറയും, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവരൊക്കെ പറയും, ഇസ്ലാം മതത്തിന്റെ എര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ആദ്യത്തെ എരകൾ ആരാണോ? മുസ്ലിങ്ങൾ തന്നെയാണ്. ഇത്തരം വിശ്വാസങ്ങൾ അവർ ചെന്ന് പെട്ടാൽ പിന്നെ അതിൽ നിന്ന് അവർക്ക് മോചനമില്ല. അതിൽ നിന്ന് മോചിക്കുന്നവരുണ്ട്, അവരുടെ ബ്രെയിൻ നേരെയാണെങ്കിൽ അവർ മോചിക്കും. പക്ഷെ അത് അവരംഗീകരിക്കില്ല, ഞങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണെന്ന് അംഗീകരിക്കും. അതവർക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. ശരി, വിശ്വസിക്കാം, വിശ്വസിച്ചോട്ടെ. ഈശ്വരനിൽ അങ്ങനെ അവർ തീവ്രമായി വിശ്വസിച്ചോട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് വിശ്വസിക്കുമ്പോൾ യുദ്ധത്തിലും ഹിംസയിലും ഒക്കെയാണ് വിശ്വസിക്കാൻ പോവുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമല്ല സമൂഹത്തിനും അപകടമാണ്. അപ്പൊ ഇതിങ്ങനെ പറയുന്ന ആൾ, ദൈവം പറഞ്ഞു എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാ പറയുന്നു? ഒരാൾ പറയണ എന്നോട് ദൈവം, അതാ ഞാൻ ചോദിച്ചു, തുള്ളി പറയുന്നു. അവരെന്തുകൊണ്ട് തുള്ളി പറയുന്നു? എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെ തുള്ളി പറയുന്നു? അവരുടെ ബ്രെയിനിന്റെ പ്രശ്നം. ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നു, ഞാൻ പറയുന്നതിന്റെ 10% പോലും മനസ്സിലാക്കുന്നുണ്ട്. 10% പോലും മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്താ പറയുന്നതെന്ന്. അപ്പൊ നമ്മുടെ നാട്ടിൽ തുള്ളി പറയുന്നതൊക്കെ അവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇനി നബിയോ ആരെങ്കിലും ആയിക്കോട്ടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ദൈവം എന്നോടെ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ബ്രെയിനിന്റെ പ്രശ്നമാണത്. ബ്രെയിനിന്റെ പ്രശ്നമാണ് അത്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതും നമ്മുടെ ചിന്തകളും ഒക്കെ അതിനെ സ്വാധീനിക്കും. ഇപ്പോ വഹി എന്ന് പറയുന്നു, നബിയുടെ വഹി. മലയാളത്തിൽ ഒരു മുസ്ലിം ഡോക്ടറുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്, പഴയ പുസ്തകമാണ്. അപ്പൊ അത് കിട്ടുമെന്നറിയത്തില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ നബി വെളിപാടെന്ന് പറയുന്നത് നബിയുടെ ബ്രെയിനിന്റെ പ്രശ്നമാണത്. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ അത് പറയുന്നുണ്ട്. പേര് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. ആ പുസ്തകം കിട്ടും. പഴയ പുസ്തകം ഞാൻ വളരെ മുമ്പ് വായിച്ചാണ്. അങ്ങനൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, ഒരു ഡോക്ടർ, മലപ്പുറംകാരൻ ഒരു ഡോക്ടർ എഴുതിയിട്ടുള്ളത്. ജീനുകൾ കൊണ്ട് സംഭവിക്കുന്നു. ജീനാണ് അതിന് കാരണം. അതൊരാൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബിക്ക് ഈ വഹി വരുന്നതിനെ കുറിച്ച് നബിയുടെ ഭാര്യ ആരാണ്? ഖദീജ. ഓ, അത് ഫാത്തിമയല്ല ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞപ്പോ തിരിഞ്ഞുപോയി. ഇവരുടെയൊക്കെ പേരുകൾ നമുക്കധികം പരിചയമില്ലല്ലോ, പറയുമ്പോൾ തിരിഞ്ഞുപോകും. ഖദീജ ആദ്യത്തെ ഭാര്യ, നബിയെക്കാളും 15 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. അവരാണ് ഇതിനൊക്കെ സാക്ഷിയായിരുന്നു. നബിക്ക് 40 വയസ്സാകുമ്പോൾ അവർക്ക് 55 വയസ്സുണ്ട്. നബി ഹിറ ഗുഹയിൽ ചെന്നിരിക്കുമ്പം എന്താണ് ഭക്ഷണവും കൊണ്ടുപോകുന്ന അവരാണ് ആ ഗുഹയിലേക്ക്. അപ്പോ അവര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നബിക്ക് ഈ വെളിപാട് വരുന്നു എന്ന് പറയുമ്പോ നബി വല്ലാതെ വേർക്കും, ചിലപ്പം ബോധം പോകുന്ന പോലെ പോകും, എന്നിട്ടിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. അങ്ങനെയാണ് ഈ വഹി വരുന്നത്. ഇതെല്ലാം പറയുന്നത് ആണ് ഹദീസുകളെന്ന് പറയും. ഇപ്പോ ഖദീജ പറഞ്ഞു എന്ന് പറഞ്ഞ് ഹദീസുകളിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹീഹ്, അൽ ബുഖാരി, അൽ മുസ്ലിം ഇങ്ങനെയൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഇന്നിപ്പോ കംപ്ലീറ്റ് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് മുഴുവൻ സൈറ്റുകളിലുണ്ട്. മുസ്ലിങ്ങളുടെ തന്നെ സൈറ്റുകളിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഇംഗ്ലീഷ് അറിയണമെന്നേ ഉള്ളൂ, ചിലതൊക്കെ മലയാളത്തിലുണ്ട്. എല്ലാം നമുക്ക് നോക്കി ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർ പറയുന്നു. ഖദീജ, ഐഷ റിപ്പോർട്ടർ എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തേക്കും. അപ്പോ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ നബിയാണ്, നബി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇന്നാലും നബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നബിയുടെ ഈ പരിവർത്തനത്തിന് മുമ്പുള്ള ഒരു കാലം ജഹാലിയ കാലം, അങ്ങനെ എന്തോ പറയും, ജഹാലിയെന്നോ ജഹീലിയെന്നോ, ഒക്കെ അറബ് പദങ്ങളാണ്. വായിച്ചെന്ന് കുറിച്ച് നമ്മുടെ മനസ്സിൽ ജഹാലിയ കാലം. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കേൾക്കുന്നതല്ലേ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, ജഹാലിയ കാലം തന്നെ. ഈ കാലഘട്ടത്തിൽ ഈ ദേശത്ത് ഇവിടെ ഈ അറേബ്യൻ പ്രദേശങ്ങളിലൊക്കെ അന്ന് ഇതുപോലെ തന്നെ ഈ വഹി പറയുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഏത് കാലത്തും എല്ലാ ദേശത്തും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇതുപോലെ അനുഗ്രഹിച്ച് കാര്യം പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത്, കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഒരു 7-ാം ക്ലാസ്സിന് മുമ്പ്, അത് കഴിഞ്ഞ് ഞാൻ അതൊന്നും അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മമ്മ ഉടൻ തന്നെ ഒരു നബിയെ വിളിക്കും. ഒരു സ്ത്രീയാണ്, പ്രായമുള്ള ഒരു സ്ത്രീ. അവരിങ്ങോട്ട് വന്നിട്ട് അവിടെ വന്നിരിക്കും, അവരോട് കാര്യം പറയും, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, പനിയാണ്. പനിയെന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന എന്താണോ, എന്തോ ഭൂതമോ പ്രേതമോ എന്തോ പിടിച്ചു എന്നാണ്. ഉടനെ അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങും. ഇങ്ങനെ ഇന്ന് ചാടി ചാടി ചാടി ചാടി ചാടി ഉടനെ അമ്മമ്മയൊക്കെ അവരെ അപ്പം തന്നെ ശിക്ഷിരാകും. പിന്നെ വളരെ ബഹുമാനത്തിന് മുമ്പേക്ക് ഉടനെ ഭസ്മം കൊണ്ടുവരാൻ വരും, കൊണ്ടുവരും. ഈ ഭസ്മം കൊണ്ടുവന്നിട്ട് നമ്മുടെ തലയിൽ മുഖത്തൊക്കെ ഇടും. അന്നേ എനിക്ക് ഭസ്മത്തോട് അലർജിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഭസ്മം ഇടാത്തത്. നമ്മുടെ കണ്ണിലും മൂക്കിലൊക്കെ ഒരു ഭൂതൊക്കെ അങ്ങ് പോകും ഈ ഭസ്മം വെച്ചിട്ട്. ഇതെവിടെയൊക്കെ കയറിപ്പോകും, വലിയ അസ്വസ്ഥതയാണ്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ചെറിയ പ്രായമുണ്ട്. ഇതെന്താ ഈ കാണിക്കുന്നത്, എല്ലാം മാറി. എന്റെ അവരൊറ്റ വീഴ്ചയാണ് അവിടെ ഇതുപോലെ തറയിൽ. ഇതങ്ങോട്ട് പോകുമ്പോൾ ഈ വഹീം പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയും ഇന്ന സംഭവമാണ്, ഇന്നടുത്ത് പോയപ്പോൾ പേടിച്ചു, ഇന്നടുത്ത് പോയപ്പോൾ എന്തിനെ കണ്ടു. ഞാൻ ഒന്നും കണ്ടുമില്ല, ഞാൻ പേടിച്ചിട്ടില്ല, അത് എനിക്കറിയാം. പക്ഷെ ഇവർ പറയുകയാണ്, അപ്പോൾ അവരത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലായോ, ഇതാണ് പനി വന്ന് ഉടനെ ഭസ്മം ഇടും, ഇനി അങ്ങോട്ട് പോകരുത് എന്നും പറയും. ഇത് നാട്ടിൻപുറത്ത് ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്നത് അവരുടെ ദേഹത്തപ്പോൾ ആരോഗ്യം വന്നു എന്നാണ്. ചിലർക്ക് മുരുകം വരുന്നവരും ഉണ്ട്, കൃഷ്ണൻ വരുന്നവരും ഉണ്ട്, ദേവി വരുന്നവരും ഉണ്ട്, അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ട്. ഇവരുടെ ദേഹത്ത് വരുന്ന ഞങ്ങളുടെ ഏതോ ഒരു പൂർവികനായ അപ്പൂപ്പനാണ്, ഒരു പ്രതാപശാലിയായ ഒരു അപ്പൂപ്പനാണ് ഇവരുടെ ദേഹത്ത് വരുന്നത്. എല്ലാം അറിയുന്നതാണ്, ഭൂതവും ഭാവിയും എല്ലാം ഈ അപ്പൂപ്പൻ അറിയാം. എന്നാൽ ഇവരുടെ ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടിലാണ്, അതുകൊണ്ടാണ് ആൾക്കാരെ വിളിക്കുമ്പോൾ ഇവരിങ്ങനെ പോകുന്നത്. അവസാനം ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇവർക്ക് അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് അരിയോ രണ്ട് തേങ്ങയോ എന്തെങ്കിലും കൊടുക്കും, അതുകൊണ്ട് അവർ പോകും. നമ്മുടെ അസുഖവും മാറി. ആ ഇത് വേറെ വേഷമൊന്നും വേണ്ട, ഇവർ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇവിടെ നാളെ തന്നെ ഒന്ന് വിളിക്കാൻ, ഒന്ന് പോകണമെന്നുണ്ടല്ലോ. ഉടനെ അതും അവിടെ വെച്ചിട്ട് വരും, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു തേങ്ങയോ അല്ലെങ്കിൽ രണ്ട് തേങ്ങയോ കുറച്ച് അരിയോ എന്തെങ്കിലും കിട്ടും. അതാരെങ്കിലും ലഭിച്ചിട്ട് അവർ ഓടി വരും. വന്നു കഴിഞ്ഞാൽ ഈ വേഷപ്പകർച്ചയൊക്കെ സെക്കൻഡ് കൊണ്ടാണ്, അവിടെ വന്നിരിക്കുമ്പോഴേ വരുമ്പോഴേ അവർക്കറിയാം വിളിക്കുന്നതിനാണ്. അവിടെ ഒരു നമ്മളവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കും, അത് കാണുമ്പോൾ അവർക്കറിയാം ഇപ്പം തന്നെ വെളിപാട്. ഇതിൽ ചിലരൊക്കെ ക്ലിക്ക് ചെയ്തിട്ടാണ് വലിയ നിലയിലൊക്കെ എത്തുന്നത്. ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ അവരിങ്ങനെയൊക്കെ ഈ ചിലരുടെ തേങ്ങയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് എന്ത് ചെയ്യും, അവരുടെ ജീവിതം അങ്ങ് അവസാനിക്കും. ബുദ്ധിയുള്ളവർ വലിയ വലിയ വലിയ നിലയിലെത്തും, അതാണ്. അതുപോലെ ഈ പറഞ്ഞ പ്രവാചകം വലിയ ബുദ്ധിയുള്ള ആളായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, വലിയൊരു നിലയിലെത്തി കോടിക്കണക്കിന് അനുയായികളുള്ള ഒരാളായി മാറി. ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശ്വാസം അതാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ മുസ്ലിം ആവുന്നത് അതുകൊണ്ടല്ല, മുസ്ലിം ആവുന്നത് എന്തുകൊണ്ട്, അങ്ങനെ അങ്ങനെയൊന്നുമല്ല, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മുസ്ലിമായ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചാൽ എന്താവും, മുസ്ലിമാവും. അവർ നിരപരാധികളാണ്, അവരിങ്ങനെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെയൊക്കെ പോലെ നിങ്ങളൊക്കെ ഒരു ജാതിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിലോ പെട്ടിരിക്കുന്ന എന്തുകൊണ്ട്, അച്ഛനും അമ്മയും അതാണ് ആയതുകൊണ്ട്. അല്ല, ചിലരാചാരത്തിലൊക്കെ പോവും, ചിലരതിന് പോകത്തില്ല. എന്തായാലും അവരുടെ ലേബൽ എന്തായിരിക്കും? മുസ്ലിം. അവരെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ നിരപരാധികളാണ്. അവർ നിരപരാധികളാണ് വലിയൊരു ശതമാനം. ഇപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയും, മുസ്ലിം പേടി. ശരിക്കും എന്താണ്, മുസ്ലിങ്ങളെ ആരും പേടിക്കേണ്ട കാര്യമില്ല. അവരും നമ്മളെപ്പോലെ തന്നെ, അവരും സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആര്? ഈ പൊട്ടിത്തെറി ഗ്രൂപ്പ്. അവരെ പേടിക്കണം, അവരെ പേടിച്ചേ പറ്റൂ. സാറിന് ഒരു മുസ്ലിമിനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റവർ ശ്രമിക്കുന്ന എന്താണ്? ഈ സാധാരണക്കാരനെ ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവനെയും പൊട്ടിത്തെറിപ്പിക്കാൻ പരിമാക്കിയെടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. അവിടെയാണ് അപകടം. എല്ലാവരും ആ ചാക്കി കയറത്തില്ല, പക്ഷെ ചാക്കി കയറിയ അപകടമാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന രണ്ട് വശമുണ്ട്. മുസ്ലിങ്ങളെ ഭയക്കുക എന്ന് പറയുന്ന ഇവർ പറയുന്നത്, തീവ്രവാദികളാ പറയുന്നത്, ഒരു ഇരവാദമാണ്. ഞങ്ങളെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു എന്നൊരു ഇരവാദം ഉയർത്തുക. മറിച്ചത് തീവ്രവാദ പേടിയാണെങ്കിൽ അത് ശരിയാണ്. ഇസ്ലാമിസ്റ്റുകളെ പേടിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. നമ്മൾ പേടിച്ചേ പറ്റൂ, ഇവിടെ ജീവിക്കാൻ പറ്റും. കാരണം ഇവരെവിടെ എപ്പോൾ ഏത് സമയം നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് ആയാലും ഒക്കെ ഇതിനെ പേടിച്ച് എത്രമാത്രം പണമാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നു. ഓരോ മന്ത്രിമാർക്കും അവർക്കും ഇവർക്കും ഓടിക്കണമെങ്കിൽ രൂപയെ ചെലവാക്കും. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ഇവന്മാർ, തീവ്രവാദിമാർ പൊട്ടിത്തെറിച്ച് ചത്ത് കൊന്നുകളയും. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ISഉം താലിബാനും ഒക്കെ വന്നതിന് ശേഷം അത് കൂടിക്കൂടി വരികയാണ്. അത് പ്രശ്നം എന്താണ്? ഇത് അവരുടെ പ്രമാണങ്ങളിൽ തന്നെ ഇരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഒരാള് ശരി വേണ്ടെന്ന് പറഞ്ഞ് സമാധാനം പഠിപ്പിച്ചു കഴിഞ്ഞാലും വേറൊരാൾക്ക് ഇത് വീണ്ടും പൊക്കിയെടുത്ത് എടുത്തുകൊണ്ട് വരാം. അതാണ് വഹാബിസം ഉണ്ടായത്. വീണ്ടും അങ്ങോട്ട് നമ്മൾ പോകണം. നബി ചരിയ, നബി ജീവിച്ചതുപോലെ ആടിനെ മേച്ച് ജീവിക്കണം. അന്ന് അതൊക്കെ ആയിരുന്നല്ലോ അന്ന് അവർ ചെയ്തിരുന്ന, ആടിനെ മേച്ചൊക്കെ ജീവിച്ച്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മതം ലോകം മുഴുവൻ ഈ മതമാകുന്നതുവരെ ഫൈറ്റ് ചെയ്യുക. അപ്പൊ ഇതിലെവിടെ നന്മയുള്ളത്? പിന്നെ സാധാരണ മുസ്ലിങ്ങൾ അവരീ മതമൊന്നും ഇങ്ങനെ തീവ്രമായിട്ട് പഠിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് ആർക്കും ഉപദ്രവമില്ല. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ഈ പ്രമാണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അവിടെ അപകടകരമായി തീരും. അതായത് ആ അത്ര ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ, ബ്രെയിൻ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെയൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അടുത്ത് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂനപക്ഷമാണ്. പക്ഷെ ഒരു കലഹം അവിടെ ഉണ്ടായിട്ടില്ല ഒരിക്കലും. ഹിന്ദുവും മുസ്ലിം തമ്മിലൊരു കലഹം ഉണ്ടായിട്ടേയില്ല. അവരൊക്കെ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിക്കാൻ വരികയും അതൊക്കെ മറ്റൊരു വിഷയം. നമ്മളിപ്പോ അത് മറ്റൊരു വിഷയം, അത് മറ്റൊരു വിഷയമാണ്. നമ്മളിപ്പോ പറയുന്നത് എന്താണോ അതിൻ്റെ തീവ്രതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം അതിലൂടെ കാണരുത്, എല്ലാ കാര്യങ്ങളും. ഇപ്പം മുസ്ലിം എന്ന് പറയുമ്പം തന്നെ എന്താണ്, ഇവർ മുഴുവൻ തീവ്രവാദികളാണ്, കൊല്ലാൻ നടക്കുന്നവരാണ്, അങ്ങനെ ഒരു ചിന്താഗതിയിൽ അവരെ കാണരുത്. അങ്ങനെ കാണാൻ പാടില്ല. അവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അവർ കൊള്ളാത്ത മനുഷ്യരാണ്, അങ്ങനെ ഒരു വിചാരം വരാൻ പാടില്ല. നമ്മൾ പറയുന്ന അവരുടെ പ്രമാണം അതെന്ത് പറയുന്നു, അതിൽ ഒരു വിഭാഗം ഇന്നും അത് നടപ്പിലാക്കുന്നു എന്തുകൊണ്ട്, ഇക്കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ലേ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളൊരിക്കലും മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിലും ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനമായിട്ട് ജീവിക്കണം. ഇനി അങ്ങനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരതിന് തയ്യാറല്ല, അതൊരു വാസ്തവമാണ്. അതുകൂടെ നമ്മൾ പരിഗണിച്ച് വേണം അതിനെക്കുറിച്ച് പറയാൻ. അല്ലാതെ എന്താണ്, മുസ്ലിങ്ങൾ തീവ്രവാദിയാണ്, അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ അവരുടെ പ്രമാണം എന്ന് പറയുന്നതിന് ഇത്തരം അപകടങ്ങളുണ്ട്. അത് ഏത് സമയം ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കും, സ്വാധീനിച്ചാൽ അത് കുഴപ്പമാണ്. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ല, മുസ്ലിം വിരോധം അതല്ല ഈ പറയുന്നു, അത് ശരിയല്ല. മുസ്ലിം വിരോധം, ഹിന്ദു വിരോധം, ക്രിസ്ത്യൻ വിരോധം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അതെല്ലാം മറ്റു വിഷയങ്ങളാണ്. അതെല്ലാം നമ്മൾ പറയുന്നത് ഈ ഇത് ഉപദേശിച്ച ആള് കരുണാവാനാണോ, അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണോ, ഇതെല്ലാ ദിവസവും പാടേണ്ടി വരുന്നു. എന്താണോ കരുണാവാൻ, അത് ശരിയാകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അത് ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്, എല്ലായിടത്തും ഉള്ളത് തന്നെ. എല്ലാ മതങ്ങളും കണക്ക് തന്നെയാണ്, ഒന്നിന് മെച്ചം ഒന്നിന് ദോഷം, അങ്ങനെയൊന്നും പറയാനില്ല. എല്ലായിടത്തും ഉണ്ട് ദോഷങ്ങൾ, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഏത്?